ബ്രഹ്മസൂത്ര ശങ്കര ഭാഷ്യം അദ്ദേഹം 1.14 അധികരണം 5 സൂത്രം 18 അന്യാർത്ഥം തു ജയമി പ്രശ്ന വ്യാഖ്യാനാഭ്യാം അപി ച ഏവം ഏകേ. ഇവിടെ പറയുന്നു, അവിടെ അജാതശത്രു ബാലാകെ ഉപദേശിക്കുമ്പോൾ ഒരു സുഷുപ്ത പുരുഷനെ കാട്ടി ആ സുഷുപ്ത പുരുഷനെ ഉണർത്തി പ്രാണനിൽ നിന്നും ഭിന്നമായ ജീവനെ ബോധിപ്പിച്ച് പിന്നീട് ജീവനിൽ നിന്നും വ്യതിരിക്തമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. പ്രതിവചനമപി യഥാസുപ്ത സ്വപ്നം കഞ്ചന പശ്യതി അഥ അസ്മിൻ പ്രാണേ ഏവ ഏകതാ ഭവതി ഇത്യാദി. പിന്നീട് തുറന്നു വരുന്ന ഭാഗങ്ങളിലും അവിടെ ബ്രഹ്മത്തിൽ ഏകീഭവിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതെല്ലാം വിശദീകരിച്ചാണ് ഏതസ്മാത് ആത്മനഃ പ്രാണ യഥായതനം വിപ്രതിഷ്ഠന്തേ പ്രാണേഭ്യോ ദേവാഹ ദേവേഭ്യോ ലോകാഹ. അവിടെ കൗശിക ബ്രാഹ്മണ ഉപനിഷത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നു. ഏതൊരു ബ്രഹ്മത്തിലാണോ ഈ ജീവൻ ഏകീഭവിച്ചിരിക്കുന്നത്, ഇവിടെ സുഷുപ്തി, അവിടെ നിന്നാണ് ഈ ജാഗ്രത സംഭവിക്കുന്നത്. അത് ഈ ജാഗ്രത സംഭവിക്കുന്നത് ഇങ്ങനെ ഏതസ്മാത് ആത്മനഹ, ഈ ആത്മാവിൽ നിന്നെന്ന് പറയുന്നത് മുമ്പ് ചർച്ച ചെയ്തത് സുഷുപ്ത സ്ഥിതിയെക്കുറിച്ചാണ്. സുഷുപ്താവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ സുഷുപ്താവസ്ഥയിലുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നു. ആ ആത്മാവിൽ നിന്നും പ്രാണാഹ ഇന്ദ്രിയങ്ങൾ യഥ ആയതനം വിപ്രതിഷ്ഠന്തേ. അതിനൊരു ആയതനമുണ്ട്, ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടം ഇവിടെ ഈ സ്ഥൂല ശരീരത്തിൽ. ഞാൻ ഗോളകങ്ങളെന്ന് പറയുന്നു ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും ഇരിപ്പിടം. ഇരിപ്പിട സ്ഥൂല ശരീരം തന്നെ. അത് എങ്ങോട്ട് എവിടെ ഏതൊരു ആയതനത്തെ വിട്ടിട്ടാണോ പോയത് അതേ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു. അതുകൊണ്ടാണ് ഉറങ്ങിയതിന് ശേഷം ഉണരാൻ സാധിക്കുന്നത്. മരിച്ചു പോകുന്നില്ലല്ലോ. വിപ്രതിഷ്ഠന്തേ, മടങ്ങി വരുന്നു. ഒരു പോക്കും വരവുമാണ് സംഭവിക്കുന്നത്. അതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പ്രാണേഭ്യോ ദേവാഹ, അതുപോലെ പ്രാണന്മാർ ഈ ഇന്ദ്രിയങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അധിഷ്ഠാന ദേവതകൾക്ക് എന്തുകൊണ്ട്? കണ്ണാടിയിൽ സൂര്യന്റെ ബിംബം പ്രതിബിംബിക്കുന്നു. അപ്പോൾ കണ്ണാടി എന്ന് പറയുന്ന ഒരു ഉപാധി ഉണ്ടെങ്കിൽ അവിടെ പ്രതിബിംബം ഉണ്ടാവും. ജലമെന്ന് പറയുന്ന ഒരു ഉപാധി ഉണ്ടെങ്കിൽ അവിടെ പ്രതിബിംബം ഉണ്ടാവും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു ഉപാധി ഉണ്ടെങ്കിൽ അവിടെ ചൈതന്യ പ്രതിബിംബം ഉണ്ടാവും. പ്രതിബിംബം എന്നെല്ലാം ഒരു സാങ്കേതിക ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അതൊന്നും വാച്യാർത്ഥത്തിൽ എടുക്കരുത്. അങ്ങനെയല്ലാതെ മനസ്സിലാക്കാൻ എളുപ്പ വഴികളില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളോടൊപ്പം ചൈതന്യവും പ്രകടമാകുന്നു. അതിന് അധിഷ്ഠാന ദേവത എന്ന് പറയുന്നു. ഓരോ ഇന്ദ്രിയങ്ങളോടൊപ്പം അതാണ്. അതിനെ തുടർന്ന് പ്രാണേഭ്യോ ദേവാഹ. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരുന്നു? നമ്മൾ പറയുന്നു അതുവരെ എല്ലാം വിലയിച്ചിരുന്നു എന്നുകൊണ്ട് പറയുന്നു. സുഹൃത്തിയിലെല്ലാം വിലയിച്ചു പോയി. എല്ലാം വിലയിച്ചു പോയെങ്കിൽ പിന്നെ അത് പ്രകടമാകണമല്ലോ. ആണ് പറയുന്നത് ലോകാഹ ദേവേഭ്യോ. അതിനെ തുടർന്ന് എല്ലാം പ്രകടമാകുന്നു. ഇതാണ് സൃഷ്ടിക്രമം. നമ്മൾ മാണ്ഡവ്യത്തിൽ വിശദമായി ചർച്ച ചെയ്തത്. അപ്പൊ ഈ പ്രക്രിയ അവിടെ പറയും എന്താണിത്? ഒരു മായാമയമായ ഒരു പ്രക്രിയ ഇങ്ങനെ സംഭവിക്കുന്നു. ഇത് അനുഭവപ്പെടുന്നു. എല്ലാ ജീവന്മാർക്കും അനുഭവമുണ്ട്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സുഷുപ്തി, മറ്റൊന്ന് ജാഗ്രത, അല്ലെങ്കിൽ സ്വപ്നം. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അതാത് ഗോളകങ്ങളിൽ വരുന്നു. അവിടെ ആ ദേവന്മാരുടെ എന്ന് വെച്ചാൽ ചൈതന്യത്തിന്റെ സഹായമില്ലാതെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ ചൈതന്യ സാന്നിധ്യത്തിൽ അത് പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ ആരാണോ സുഷുപ്തിയിലേക്ക് പോയത്, ആരാണോ ജാഗ്രതയിലേക്ക് വന്നത്, അവന് ഈ ലോകം പ്രകടമാകുന്നു. ലോകാഹ ശബ്ദസ്പർശ രൂപരസഗന്ധ രൂപത്തിൽ വിധിച്ച ഇതിനോട് പറയാത്ത. ഇപ്പൊ സുഷുപ്തിയെ കുറിച്ചും ജാഗ്രതനെ കുറിച്ചും അവിടെ കോശൈതിക ബ്രാഹ്മണ ഉപനിഷത്തിൽ വ്യക്തമായി പറയുന്നു. സുഷുപ്തി കാലേച പരേണ ബ്രഹ്മണ ജീവ ഏകതാം ഗച്ഛതി. ഇപ്പൊ ജാഗ്രതനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പറയുന്നു സുഷുപ്തി കാലേ. ഇതിനെന്താണ് ജാഗ്രതയിൽ നിന്നുള്ള വിശേഷത? അതിനുവേണ്ടി പറയുന്നു സുഷുപ്തി കാലേച. എന്നാൽ സുഷുപ്തി കാലത്തിലാണെങ്കിലോ ബ്രഹ്മണ ആ ബ്രഹ്മവുമായി ജീവ ജീവൻ ഏകതാം ഗച്ഛതി, ഏകത്വത്തെ പ്രാപിക്കുന്നു. അവിടെ ജീവനൊരു പൃഥക്ഭാവമില്ല, ജീവന് വേർതിരിഞ്ഞ് നിൽക്കാൻ കഴിയുന്നില്ല. ജീവൻ നശിച്ചോ വേണമെങ്കിൽ പറയാം നശിച്ചു പോയി, പക്ഷെ വാസ്തവത്തിൽ ഒരു നാശമല്ല അവിടെ സംഭവിക്കുന്നത്. ഏകത്വമാണോ അതിന് വേർതിരി? ഏകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂടിച്ചേർന്ന് ഒന്നായി എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. പിന്നെയോ അവിടെ ഒരു വേറിട്ടൊരു നിലനിൽപ്പില്ല. അവിടെ ബ്രഹ്മം മാത്രം. ബ്രഹ്മം മാത്രം എന്ന് വെച്ചാൽ വേറെ രണ്ടാമതൊന്നുമില്ല ഇല്ലെന്നാണ് ഭാഷകാരൻ തർപ്പിച്ചു പറയുന്നത്. എങ്ങനെ? പരസ്മാസ ബ്രഹ്മണ പ്രാണാധികം ജഗജ്ജായതേ ഇതി വേദാന്ത മര്യാദ. അതുകൊണ്ട് ഈ ജഗത്ത്, ജഗത്ത് എന്ന് പറയുന്നത് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ തുടങ്ങി വിഷയങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന ഈ പ്രപഞ്ചം പരസ്മാത്സ ബ്രഹ്മണ ആ പരബ്രഹ്മത്തിൽ നിന്ന്. അതിവിടെ പരബ്രഹ്മം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സുഷുപ്തി കാലത്തിൽ ഉള്ള പരബ്രഹ്മമാണ്. ഏതൊരു ബ്രഹ്മത്തിനോടാണോ ഈ ജീവൻ ഏകീഭവിച്ചത് അതിനെയാണ്. അല്ലാതെ ഇവിടെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ വേറെ സങ്കല്പങ്ങളിലും ഭാവനകളിലും ഒന്നും പോയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ താൻ തന്നെയാണോ സുഷുപ്തനായിരുന്ന തന്നിൽ നിന്ന് തന്നെയാണ് പ്രാണാധികം ജഗത് പ്രാണൻ തുടങ്ങിയ ഈ പ്രപഞ്ചം ജായത്തെ ജനിക്കുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ ചിലടത്ത് പറയാം അത് പ്രകടമാകുന്നു എന്ന് പറയാം. ഇത് വേദാന്ത മര്യാദ, ഇത് ഉപനിഷത്തിന്റെ താത്പര്യമാണ്. ഇത് ഉപനിഷത്തിന്റെ കാഴ്ചപ്പാടാണ്. ഉപനിഷത്ത് അങ്ങനെ പറയുന്നു എന്ന് ഭാഷകാരൻ പറയും. തസ്മാത് എത്ര ജീവസ്യ നിസ്സംബോധത സ്വച്ഛതാരൂപ സ്വാപ ഉപാധിജനിത വിശേഷ വിജ്ഞാനരഹിതം സ്വരൂപം യത തദ്ഭ്രംസരൂപം ആഗമനം സോത്ര പരമാത്മാ വേദിത വ്യതയാ ശ്രാവിത ഇതി ഗമ്യതേ. ഇതുവരെ പറഞ്ഞതിൻ്റെ ആ താല്പര്യത്തെ പറയുക. ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? യസ്യവ ഏത് കർമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ജഗത്ത് പരമാത്മാവിന്റെ സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പരമാത്മാവിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഭാവനയിലേക്ക് പോകും. ഏതോ ഒരു സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഒരു പരമാത്മാവ് ഇരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഒന്നാം ദിവസം സൂര്യനെ, രണ്ടാം ദിവസം ചന്ദ്രനെ, മൂന്നാം ദിവസം ഇങ്ങനെയെല്ലാം ഒരു കണക്ക് വെച്ച് സൃഷ്ടിച്ചു, പിന്നെ വിശ്രമിച്ചു. ഇത്തരം ഭാവനകളിലൊക്കെ മനുഷ്യൻ പോകും. അപ്പോൾ പരമാത്മാവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാവനയിലേക്കും പോകണ്ട. പരമാത്മാവെന്ന് പറയുന്നത് തൻ്റെ സുഷുപ്തികാല അവസ്ഥ അത് തന്നെയാണ്. സോ അത്ര പരമാത്മാവേ ദേവിയാ. ഇവിടെ എന്നുവെച്ചാൽ ഈ ശ്രുതിയിൽ എന്താണ്? പരമാത്മാവാണ് ജ്ഞേയമായിരിക്കുന്നത്, പരമാത്മാവിനെയാണ് അറിയേണ്ടത് പറഞ്ഞല്ലോ. ഇത് ഉപാസിക്കാൻ വേണ്ടി പറയുന്ന കാര്യമില്ല. ഉപാസനയ്ക്ക് വേണ്ടി പറയുമ്പം പരമാത്മാവിനെ പല രീതിയിലും പറയും. അതാണ് ദേവനായി പറയുന്നത്, ദേവിയായി പറയുന്നത്, ഒരുപാട് വിഭൂതികളോടുകൂടി അവതരിപ്പിക്കുന്നത്. അതെല്ലാം ഉപാസിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ പറയുന്നൊന്നും ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അത് താല്പര്യമില്ല. അതിന് താല്പര്യം വന്നാലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വശത്തേക്ക് പോവുക, ഉപാസനാഭാവത്തേക്ക്. അത് വേണ്ടെന്ന് പറയുന്നില്ല, നിഷേധിക്കുന്നില്ല, നിന്ദിക്കുന്നില്ല. അത് മറ്റൊന്നാണ്. അത് ഇത് രണ്ടും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല. ഇത് രണ്ടിനെയും സ്വീകരിക്കുന്ന വ്യക്തികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. പരമാത്മാ എന്ന് പറയുന്നത് എൻ്റെ തന്നെ സുഷുപ്തി, ഇവിടെ പറഞ്ഞ സുഷുപ്തി കാലം, അവിടുത്തെ ആ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഈ ജഗത് സൃഷ്ടി എന്ന് പറയുന്നത് അവിടെ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അങ്ങനെ ഒരു പരമാത്മാവിനെ എനിക്ക് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് വേറെ പരമാത്മാവിന് അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് സോ അത്ര പരമാത്മാവേദി ദേവിയാ. ഇതാണ് ഇവിടെ ഈ ശ്രുതി പറയുന്ന പരമാത്മാവ്, നിങ്ങൾ ഗ്രഹിക്കേണ്ട പരമാത്മാവ്. വേദിതവ്യതയാ ശ്രാവിത, ഇതിനെ ഗ്രഹിക്കണം എന്ന തരത്തിൽ ഏവം വേദ അവസാനം പറയുന്നതാണ്. ആരാണോ ഇതിനെ പ്രകാരം അറിയുന്നത് എന്ന് ശ്രാവിത കേൾപ്പിച്ചു. ആരെ? ശ്രുതി. ആരെ? ശ്രോതാവിന്. ശ്രോതാവിനെ ശ്രുതി ശ്രവിപ്പിച്ചിരിക്കുന്ന പരമാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആ സുഷുപ്തി അവസ്ഥയിൽ താൻ എത്തിച്ചേർന്ന ആ പരമാത്മാവ് തന്നെ. അതാണ് ഈ സൃഷ്ടിക്ക് കാരണം. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ നിന്ന് പ്രാണന്മാരുണ്ടായി, ദേവതകൾ പ്രകടമായി, ലോകം പ്രകടമായി, എല്ലാം അവിടെ നിന്ന് തന്നെ. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് പറയുന്നിടത്തും ആ സ്ഥാനത്തെയാണ് പറയുന്നത്. വേദാന്ത മര്യാദ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. മര്യാദ എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് നിയമം എന്നുള്ള അർത്ഥത്തിലാണ്. വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നത് എന്നുള്ള നിയമം അതിതാണ്. ഈ ഒരു പ്രക്രിയയെ, ഇവിടുത്തെ നിയമം എന്ന് പറയുന്ന ആ പ്രക്രിയ, വിചാര രീതി, ഇതിനെ അവലംബിച്ചിട്ടാണ് ഉപനിഷത്ത് ജഗത് കാരണത്തെ വെളിപ്പെടുത്തുന്നത് എന്നാണ്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതത്തിൽ ഈശ്വര അന്വേഷിച്ച് ഒരിടത്തും പോണ്ട, ഉറങ്ങിയാൽ മതി. ഈശ്വരൻ കൈവെള്ളയിലിരിക്കും. ഞാൻ പറയുന്നില്ല, ഭാഷ്യകാരം പറയും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഒരു വശത്ത് കായലും വേറെ വശത്ത് കടലും ഉണ്ട്, എങ്ങോട്ട് വേണോ കളയാം. ഏതായാലും വിരോധമില്ല. എന്റെ ജോലി എന്താണ്? ഭാഷ്യകാരം പറഞ്ഞത് പറയുക. അതിനെന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടെങ്കിലും എനിക്കല്ല, മൂപ്പർക്കാണ്. ഞാൻ ഇതിൻ്റെ ഒന്നും ഗുണത്തിനും ദോഷത്തിനും ഒന്നും ഉത്തരവാദിയില്ല. എന്റെ മേളിൽ ആരും ഒന്നും കൊണ്ടുവയ്ക്കരുത്. ഞങ്ങളുടെ ബുദ്ധിയെ തിരിച്ചു കളഞ്ഞെന്നോ തലതിരിച്ചെന്നോ ഒന്നും ആരും പറയരുത്. തസ്മാത് എത്ര അസ്യ ജീവസ്യ, എത്ര എന്ന് വെച്ചാൽ ഏതൊരു കാലത്തിലാണോ ഏതൊരവസ്ഥയിലാണോ അസ്യ ജീവസ്യ എന്ന് പറയുന്നതായിപ്പോ നമ്മളിരിക്കുന്നത് ഈ ജീവഭാവത്തിലാണ്. ഇപ്പോഴും ആ പരമാത്മഭാവം തന്നെ, അതൊന്നും എപ്പോഴും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന എങ്ങനെ അജ്ഞനായി, സുബോധം ഇല്ലാത്തവനായി, സംസാരിയായിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്ന ജീവന്റെ നിസ്സംബോധത, ബോധമില്ലാത്ത അവസ്ഥ, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന അവസ്ഥ, അതാണ് നിസ്സംബോധത. സംബോധം എന്ന് പറയുന്നത് ബോധം. സംബോധം രണ്ടു തരത്തിലുണ്ട്, അത് മാണ്ഡവ്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇപ്പോഴുള്ള ഈ ബോധം, അന്യഥാ ഗ്രഹണം തുല്യം ഉഭയോഹോ പ്രാജ്ഞതുര്യോഹോ ബീജനിദ്രായുധ പ്രാജ്ഞ സാച തുര്യന വിദ്യത്തെ. തുര്യനെയും സുഷുപ്തിയും അവിടെ വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട് എന്താണോ, നിസ്സംബോധത എന്ന് പറയുന്ന ബോധമില്ലാത്ത അവസ്ഥ. ബോധമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് സുഷുപ്തിയിലേക്ക് പോയാൽ എന്താണ്, ഈ പ്രപഞ്ചത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ല, നിസ്സംബോധത. പിന്നെ അവിടെ മറ്റൊരു ബോധമില്ലായ്മ കൂടെയുണ്ട്. ഭാഷകാരൻ എന്താ പറയുന്നത്, തത്വ അഗ്രഹണം അവിവേകാപന്ന നൈസ തമോഗ്രസ്ഥം അഹ ഇവ. എങ്ങനെയാണോ ഈ പകല് ഇങ്ങനെ വലിയ പ്രകാശത്തോടുകൂടിയിരിക്കുന്നത്, പെട്ടെന്നാണ് ഇരുൾ കടന്നു വരുന്നത്. ഈ പകൽ എങ്ങനെയാണോ ഇരുളിനാൽ ഗ്രസ്തമാകുന്നത്, അതുപോലെ ഈ ജാഗ്രത എങ്ങനെയാണോ ഒരു ഇരുളിൽ മൂടിപ്പോകുന്നത്, അതായത് സുഷുപ്തിയാകുന്ന ഇരുളിൽ മൂടിപ്പോകുന്നത്, അത്തരം ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ രണ്ടു തരത്തിലുള്ള നിസ്സംബോധത ഉണ്ട്. സംബോധരാഹിത്യം ഉണ്ട്. ഒന്ന് ഈ പ്രപഞ്ചബോധമില്ലായ്മ, ഒന്ന് തത്വബോധമില്ലായ്മ, രണ്ടുമാണ്. സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. തത്വബോധമില്ല അല്ലെങ്കിൽ പ്രപഞ്ചബോധമില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാലിന്യമുണ്ടോ? പലരും പറയുന്നത് പോലെ എന്താണ്, മാറ്റാൻ കഴിയാത്ത ഒരു സാധനം, അവിദ്യ, മായ, അജ്ഞാനം, അങ്ങനെ മലിനമായ ഒരു വസ്തു അവിടെ ഉണ്ടോ? സുഷുപ്തിയിലില്ല. എന്തുകൊണ്ട്? സ്വച്ഛതാരൂപ, അത് അത്യന്ത സ്വച്ഛമാണ്. സ്വച്ഛം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്വച്ഛ ഭാരതവും മറ്റും നമുക്ക് പരിചയമുണ്ട്. മാലിന്യമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ പറയണമെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞാലേ മനസ്സിലാവും. സ്വച്ഛമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ഒരു മാലിന്യം ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അവിടെ കട്ടി പിടിച്ച അജ്ഞാനം ഇരിക്കുന്നു എന്നോ തമസിരിക്കുന്നു എന്നോ എന്തെങ്കിലും പറയാൻ കഴിയും? അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരൻ പറഞ്ഞത്. സ്വച്ഛതാരൂപഹ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. താൻ ഇങ്ങോട്ട് കടന്നു വന്ന ആ സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ചിലരെങ്കിലും ഇപ്പോഴും ഇരിക്കുന്ന ആ സ്ഥാനത്തെക്കുറിച്ച്. അങ്ങനെ ഇരിക്കുന്നവരെ ഒരു ഒന്ന് തട്ടി ഉണർത്തിയിട്ട് ഇത് കേൾപ്പിച്ചു കൊടുക്കും, നിങ്ങൾ ഇതുവരെ ഇരുന്നത് സ്വച്ഛമായ രൂപത്തിലാണ്, ഇപ്പൊ ഈ ശബ്ദം കൊണ്ട് നിങ്ങളുടെ മനസ്സൊക്കെ മലിനമാകുകയാണ്. നിസ്സംബോധത സ്വച്ഛതാരൂപ എന്താണ്? സ്വാപഹ സുഷുപ്തി. അപ്പൊ എന്തുകൊണ്ടാണ് സുഷുപ്തിയിൽ അങ്ങനെ സ്വച്ഛമായി ബോധരഹിതമായി തനിക്കിരിക്കാൻ കഴിയുന്നത്? അവിടെ ഒരു ഉപാധികളുമില്ല, യാതൊരു ഉപാധിയും അവിടെയില്ല. ശരി, അതിൽ നിന്ന് മാറി ഇവിടെ ഇപ്പതാ എന്റെ വാഗിന്ദ്രിയം പ്രവർത്തിക്കുന്നു, എന്റെ ശ്രവണേന്ദ്രിയം പ്രവർത്തിക്കുന്നു, ഇത് മതി എന്റെ മനസ്സിനെ മലിനമാക്കാൻ, എന്റെ അന്ധകരണത്തെ കലുഷമാക്കാൻ. നല്ല കാര്യം പറഞ്ഞാലും ശരി, ചീത്ത കാര്യം പറഞ്ഞാലും ശരി, ഇവിടെ അന്ധകരണം എന്താണ്? കാറ്റുകൊണ്ട് കടൽ ഇളകി തിരയും തരംഗമെല്ലാം ഉണ്ടാകുന്ന പോലെ അവിടെ മാറ്റം സംഭവിക്കുകയാണ്. ചിലപ്പോൾ അത് സാത്വികമായിരിക്കാം, രാജസമായിരിക്കാം, താമസമായിരിക്കാം, എന്തായാലും അവിടെ കലുഷമാകുന്നു. ഈ പറഞ്ഞ സ്വച്ഛത നഷ്ടപ്പെടുന്നു. എന്താ കാരണം? ഉപാധിജനിത വിശേഷ വിജ്ഞാനരഹിതം സ്വരൂപം. അതാണ് സ്വരൂപം. നമ്മൾ ചർച്ചയിൽ ധാരാളം ഉപയോഗിക്കുന്ന വാക്കിതാണ് സ്വരൂപം. സ്വരൂപം എന്ന് പറഞ്ഞാൽ എല്ലാം ആത്മാവെന്നോ ബ്രഹ്മമെന്നോ എല്ലാം പറയുന്നതിന് പകരം, അതുകൊണ്ടത് ഉപയോഗിക്കുന്ന ഭാഷ്യകാരൻ ഇങ്ങനെ വരുന്ന മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് സ്വരൂപം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടു, എന്താ സാധനം? ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ആത്മാവിനെ സംബന്ധിച്ചുള്ള വിഭ്രാന്തികളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതും പ്രയോജനം ചെയ്തിട്ടില്ല. സ്വരൂപം ഇതുവരെ നമ്മൾ പറഞ്ഞും കേട്ടും പഴകി ദുഷിപ്പിച്ച ഒരു ശബ്ദമല്ല. അതുകൊണ്ടാണ് ആ പദം നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയുള്ള സ്വരൂപം? ഉപാധിജനിത വിശേഷ വിജ്ഞാനരഹിതം ആണ് പറഞ്ഞത്. അവിടെ ഉപാധിയില്ല, ഇവിടെ ഉപാധിയുണ്ട്, എല്ലാം ഇവിടെയാണ് ആണ് പറയുന്നത്. ശ്രീകോവിലിനകത്ത് മാലിന്യങ്ങളൊന്നുമില്ല, ബാക്കി എല്ലാ മാലിന്യങ്ങളും പുറത്താണ്. ബാക്കി നിങ്ങൾ എന്തൊക്കെ പറയുന്നോ, സംസ്കാരമെന്നോ വാസനയോ എന്നോ ഒക്കെ പറയുന്ന അതിൻ്റെ സ്ഥാനം വേറെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇവിടെ ഭാഷ്യകാരം പറഞ്ഞ രീതിയിൽ ചിന്തിക്കുമ്പോൾ, നിസ്സംബോധത സ്വച്ഛത എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ, ആ സുഷുപ്തി എന്ന് പറയുന്നത് അവിടെ യാതൊരു ഉപാധിയില്ല, ഉപാധിജനിതമായ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന് മനസ്സിലാകും. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കണം, എന്താണ് ഇതെല്ലാം ആയിരിക്കുന്ന അത് തന്നെ, അതും അദ്വൈതം തന്നെ. ഉപാധിയായിരിക്കുന്നതും ഉപാധിജനിതമായ വിശേഷ വിജ്ഞാനമായിരിക്കുന്നു, എല്ലാം ഒരു തത്വം തന്നെ, അത് ശുദ്ധമാണ്, നിർമ്മലമാണ്. അങ്ങനെ സ്വീകരിക്കും. എന്ത് സ്വീകരിക്കാൻ പാടില്ല? ഇത് പറഞ്ഞ സ്വച്ഛമായിരിക്കുന്ന ആ വസ്തുവിൽ നിന്ന് അന്യമായ ഒന്നിനെ സ്വീകരിക്കാൻ പാടില്ല. അത് സുഷുപ്തിയിലും സ്വീകരിക്കാൻ പാടില്ല, ജാഗ്രതയിലും സ്വീകരിക്കാൻ പാടില്ല, സുഷുപ്തിയിൽ തീരെ സ്വീകരിക്കാൻ പാടില്ല. കാരണം ജാഗ്രതയിൽ ഈ ദേഹാഭിമാനത്തോടു കൂടിയിരിക്കുന്നു, അതുകൊണ്ട് താൻ കരുതുന്നു ഞാൻ സംസാരിയാണ്, ഇവിടെ തനിക്ക് രജസും തമസും സത്വവും എല്ലാം മാറി മാറി അനുഭവിക്കാം. പക്ഷേ ഈ സൃഷ്ടികർത്താവ് തന്നെ ഇതൊന്നും അനുഭവിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ അതിന് സ്വയം സ്ഥിതി ചെയ്തു. താൻ അതായിട്ടിരിക്കുന്നു, പിന്നെ അതിനെക്കൂടി എന്തിനു മലിനമാക്കണം? ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഇവിടെ മാലിന്യം നമ്മുടെ അനുഭവമാണ്. എത്ര സ്വച്ഛമാക്കിയാലും ഇത് സ്വച്ഛമാകാൻ പ്രയാസമാണ്. ഉപാധിജനിതമായ വിശേഷ വിജ്ഞാനരഹിതമാണ് അവിടെ. ഒരു തരത്തിലുള്ള വിശേഷ വിജ്ഞാനങ്ങളുമില്ല. ഉപാധിജനിതമായ വിശേഷ വിജ്ഞാനങ്ങളൊന്നുമില്ല, ഉപാധിയില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഉപാധി ഉണ്ടോ അത് വിശേഷ വിജ്ഞാനങ്ങളെ ജനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഉപാധികളുടെ ഒരു പ്രത്യേകതയാണ്. ദുർഗന്ധത്തെ വമിപ്പിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിൽ നിന്നും ദുർഗന്ധമേ ഉണ്ടാവും, ഒരു വല്ലാത്ത ഗന്ധം. അതിന് ആ ഗന്ധത്തെ പുറപ്പെടുവിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ഏതിനെയും നോക്കുക, പുഷ്പമാണെങ്കിൽ, സുഗന്ധമുള്ള പുഷ്പമാണെങ്കിൽ അത് സുഗന്ധത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ദുർഗന്ധമുള്ള വസ്തുക്കളാണെങ്കിൽ അതിനെ പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതെല്ലാ ഉപാധികളുടെയും സ്വഭാവമാണ്. ഉപാധിയുണ്ടോ അതതിൻ്റെ കാര്യങ്ങളെ അതിനല്ലാത്ത ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുക. ഒന്നിൽ ദുർഗന്ധമുള്ള ഒരു വസ്തു, അത് ദുർഗന്ധമില്ലാതിരിക്കും. അങ്ങനെ ഒരു വസ്തുവിനെ എടുത്ത് കാണിക്കുക ഈ പ്രപഞ്ചത്തിൽ. ഇനി അങ്ങനെ ഒരു വസ്തുവിനെ ഒരാൾ കാണിച്ചു തരികയാണെങ്കിൽ അയാളുടെ മൂക്കിനെന്തെങ്കിലും തകരാറായിരിക്കും, അല്ലാതെ സാധ്യമല്ല. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഉപാധിയുണ്ടോ ഉപാധിയുടെ കാര്യത്തെ ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ ഉപാധി കൊണ്ട് അതതിൻ്റെ കാര്യത്തെ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വെറും ഒരു കടങ്കഥയാണ്. നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നതാണ്. എന്താണ് സുഷുപ്തിയിൽ അജ്ഞാനം എന്ന് പറയുന്ന ഒരു ഉപാധി കൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുന്നു. അതങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അതും എങ്ങനെ പറയുന്നു, തന്റെ സ്വരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു വസ്തുവോടെ ഇരിക്കുന്നു, അതൊന്നും ചെയ്യാതിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വസ്തുവിനെ ഇവിടെ നമ്മൾ എടുത്തു കാണിക്കണം, ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വസ്തു. അപ്പൊ അത് ഏതുപോലെ ആയിപ്പോവും? സൂര്യൻ ഉണ്ട്, പക്ഷെ അത് പ്രകാശിക്കുന്നില്ല എന്ന് പറയും പോലെ ആയിപ്പോവും. എന്നുവെച്ചാൽ ഒരു വസ്തുവിന് അതിൻ്റെ സ്വഭാവത്തെ വിടാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത് യതസ്മാത് ആത്മനഹ, ഇതെല്ലാം ഉണ്ടായത് എവിടെ നിന്ന്? ഈ ആത്മാവിൽ നിന്നാണ് ഉണ്ടായത്. അതും അവിടെ സുഷുപ്തിയിൽ സ്ഥിതനായിരുന്ന തന്നെ നിന്ന് ഇതെല്ലാം ഉണ്ടായി. ഇതെല്ലാം പ്രകടമാകുന്ന എവിടെ? ജാഗ്രത്തൽ. ജാഗ്രത്തിലാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സുഷുപ്തിയിൽ വളരെ ശുദ്ധമായിരുന്നു, ജാഗ്രത്തിൽ ഇതെല്ലാം പ്രകടമായി, അവിടെ ഇതിൻ്റെ കാരണമൊന്നുമില്ല, അപ്പൊ അതിനെ ഇതിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന എന്താ? എല്ലാവരും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. സുഷുപ്തി പറയുന്നു നിത്യശുദ്ധ ബുദ്ധമുക്തമായിരിക്കുന്നു, അജ്ഞാനം വേണ്ട. ഇവിടെ എന്ത് ചെയ്യുന്നു? ഉപാധിജനിതമായ, അതിവിടെ പ്രത്യേകം പറയുന്നു, ഉപാധിജനിതമായ വിശേഷ വിജ്ഞാനരഹിതമായിരിക്കുന്നു. ഇതിലൊരു പൊരുത്തക്കേടല്ലേ? നമ്മൾ ഉപാധിരഹിതമായിരിക്കുന്നു, ഇവിടെ ഉപാധിയോടുകൂടിയിരിക്കുന്നു, ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ബന്ധിപ്പിക്കും? അവിടെയാണ് നമ്മൾ അദ്വൈതത്തിൽ എത്തിച്ചേരേണ്ടത്. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും ഒന്നാണ്, ഏകമാണ്, അദ്വൈതമാണ്. അതുകൊണ്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഇത് ഏകവും അദ്വൈതവുമാണെങ്കിൽ പിന്നെ അവിടെ ഉപാധിരഹിതമായി, ഇവിടെ ഉപാധി ജനിതമായി എന്നെന്തിനാ പറയുന്നത്? ഇതേകവും അദ്വൈതവുമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ ഉപാധിരഹിതവുമില്ല, ഉപാധി സഹിതവുമില്ല. മനസ്സിലാക്കുന്നത് വരെയാണ് ഈ വൈഷമ്യം. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നതിനും വൈഷമ്യമാണ്. കയറും, മറിഞ്ഞു വീഴും, പല അഭ്യാസങ്ങളും കാണിക്കും, എവിടെയെങ്കിലും കൊണ്ടടിക്കും, കല്ലുപോകും. അത് സ്വായത്തമാക്കിയാലോ പിന്നെ അതിനെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ലോകത്തിലേത് കാര്യത്തിലും അങ്ങനെയാണ്. ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഏതൊരു വിദ്യയെ സംബന്ധിച്ചും അങ്ങനെയാണ്. ആത്മവിദ്യയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ വിശദീകരിക്കുമ്പോൾ പൊരുത്തക്കേട് തോന്നും, ഗ്രഹിക്കുമ്പോൾ പൊരുത്തക്കേട് മാറി. പരിഹാരം വെളിച്ചമാണ്. ഇരുളിലെ പിശാചിനെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിശാച് ഇരുളിന്റെ സൃഷ്ടിയാണ്. ഇരുൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാചിനെയും കാണും. അപ്പോൾ കുട്ടി ഭയക്കും. വെളിച്ചത്തിലോ പിന്നെ അവിടെ ചോദ്യമില്ല, ആ പിശാച് എങ്ങനെ ഉണ്ടായി, അതെന്നെ ആക്രമിക്കുമോ, എന്നെ ബാധിക്കുമോ, ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഒഴിവാകും. അതുതന്നെയാണ് ഇവിടെയും. അതുകൊണ്ട് ഇതിനെ കൂട്ടിക്കെട്ടുന്നതിനെ കുറിച്ചുള്ള വൈഷമ്യങ്ങളും പ്രശ്നങ്ങളും വൈരുദ്ധ്യങ്ങളുമെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ ബോധിപ്പിക്കുന്നത്. ശ്രാവിതഹ എന്ന് പറഞ്ഞില്ലേ, ശ്രുതി ബോധിപ്പിക്കുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു, തസ്മാത് എത്രാസ്യ ജീവസ്യ, ജീവന് എവിടെയാണോ നിസ്സംബോധത, ഒരു തരത്തിലുള്ള ബോധവുമില്ല. സ്വച്ഛതാരൂപ സ്വച്ഛത, സ്വാപഹ അത് സുഷുപ്തിയാണ്. സ്വാപ എന്നൊക്കെ പറഞ്ഞാൽ സുഷുപ്തിയാണ്. അതിന്റെ അർത്ഥം വാക്കർത്ഥങ്ങളെല്ലാം നിരന്തരം പറയുകയാണ്. ആ വാക്കർത്ഥങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വെറുതെ വായും പൊളിച്ചിരിക്കരുത്. ഉപാധിജനിത വിശേഷ വിജ്ഞാനരഹിതം സ്വരൂപം, അത് ഉപാധിജനിതമായ വിശേഷ വിജ്ഞാനരഹിതമായ സ്വരൂപമാണ്. യഥ അങ്ങനെയുള്ള ഒരു സ്വരൂപമാണ്. അവിടെ ഇതിന് ആ തത്വമല്ലാതെ വേറെ ഒരു കാരണവുമില്ല. തസ്മാത് അതിൽ നിന്ന്, യഥ തത് ഭ്രംശരൂപം ആകുന്നു. ഒരു ഭ്രംശം സംഭവിച്ചിരിക്കുന്നു. അതാണ് ഈ ആഗമനം. ആ ഭ്രംശം സംഭവിച്ചാണ്. അതെന്താ ഈ ഭ്രംശം എന്ന് പറയുന്നത് എന്ന് ചോദിക്കും. ആരോടും ചോദിക്കണ്ട. രാവിലെ ചാടി എണീറ്റോ, അത് തന്നെ ഭ്രംശം. ഞെട്ടി ഉണർന്നോ, ഓ താമസിച്ചു പോയി, രാവിലെ ഇനി അർച്ചനയുണ്ട്, ക്ലാസ്സിൽ പോകണം, പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ചാടി ഒണിച്ചു, അതാണ് ഭ്രംശം. അത് വേറെ ആരോടൊന്നും ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്താണ് ആ ഭ്രംശം എന്നുവെച്ചാൽ ഈ ജാഗ്രതയിലേക്ക് വരിക. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സ്വാഭാവികമായി നൈസർഗികമായി നിങ്ങൾ കീ കൊടുത്താലും ശരി, കൊടുത്തില്ലെങ്കിലും ശരി, അത് സംഭവിക്കുന്നു. ഇതാണ് ഭ്രംശം, ആഗമനം. യഥ ഏതിൽ നിന്നാണോ ആ ഭ്രംശം സംഭവിക്കുന്നത്, സ എന്താണ്, സ സ്വാപഹ ആ സുഷുപ്തി, അത്ര പരമാത്മാ, അതാണ് ഇവിടെ പരമാത്മാവ്. എന്റെ കയ്യിൽ ചേർത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ക്ലാസ് ചെയ്യുന്ന ഒരാള് പറഞ്ഞു, ഇത് സ്വാമിയുടെ സ്വന്തം വ്യാഖ്യാനമാണല്ലോ എന്ന് ചോദിച്ചു പറയുന്നു. എന്താങ്ങനെ ചോദിക്കാൻ കാരണം, കാരണം വളരെ കാലമായി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. സ്വന്തം വ്യാഖ്യാനമല്ല അത്. മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ സംസ്കൃതം പഠിക്കണം. യഹ സ്വപഹ പരമാത്മാ എന്നെല്ലാം പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനുള്ള ശേഷി ഉണ്ടാവണം. അല്ല, സത്സംഗം എന്നും പറഞ്ഞ് ആസനവും പൊക്കിക്കൊണ്ട് അവിടെ ഇവിടെയും നടന്നിട്ട് എവിടെ പോയാലും ബോധം ഉണ്ടാകത്തില്ല. അത് വേണം. അപ്പോൾ മനസ്സിലാവും ഇത് സ്വന്തമായി വ്യാഖ്യാനിക്കുന്നതാണ്, അതേ പുസ്തകത്തിലുള്ളതാണ്. മെനക്കെടാൻ വയ്യ ആർക്കും, പരിശ്രമിക്കാൻ വയ്യ. ആരെങ്കിലും ഉരുട്ടി തന്നാൽ വിഴുങ്ങാമെന്നും പറഞ്ഞോ പോകുന്നു. ഉരുട്ടി തരുന്നത് ചിലപ്പോൾ ദഹിക്കാത്ത സാധനമായിരിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാക്കുന്ന സാധനമായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് സ്വന്തം വ്യാഖ്യാനമല്ല, ഭാഷ മനസ്സിലാക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ചാലും ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ആര് വ്യാഖ്യാനിച്ചാലും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇത് സംസ്കൃതം പഠിച്ചവരെല്ലാം ഇങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത്? അല്ല, അത് പറയാൻ പറ്റത്തില്ല. വലിയ വലിയ പണ്ഡിതന്മാരും ഇങ്ങനല്ലാതെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഇത് കൂടിപ്പോയാലും കുഴപ്പം, പാണ്ഡിത്യം എല്ലാം ഒരു മിതമായേ പാടുള്ളൂ. അധികമായാൽ അമൃതം വിഷം. അധികമായി കഴിയുമ്പോൾ തലതിരിഞ്ഞു. അത് അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത് പാളിപ്പോകും. ആവശ്യത്തിന് വേണം കൂടുതൽ പാടില്ല. അത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് ഉദാഹരണമായിട്ട്. ഇവിടെ ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു? വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ എന്ത് ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഭാഷ്യകാരൻ എന്താ പറഞ്ഞത്? നിസ്സംബോധത സ്വച്ഛതാരൂപ സ്വപ. ഈ സുഹൃത്തി എന്ന് പറയുന്നത് അവിടെ ബോധരഹിതമാണ് എന്നുവെച്ചാൽ സ്വരൂപമായ ബോധമല്ലാതെ വേറൊന്നുമില്ല. പിന്നെന്താണ്? അത് സ്വച്ഛമാണ്. സ്വച്ഛത്തിന് വേറെ അർത്ഥം പറയേണ്ട കാര്യമില്ല. ഉപാധിജനിതമായ ഒന്നും തന്നെ അവിടെ ഇല്ല. അത് മാത്രമല്ല പറഞ്ഞു, പരമാത്മാ എന്നുകൂടി പറഞ്ഞു. സോ അത്ര ഇവിടെ ഉപനിഷത്തിൽ ഇതിനെ പരമാത്മാവായി ഗ്രഹിക്കണം. പരമാത്മാവ് ആ സുഷുപ്തനാണ് പരമാത്മാവ്. അവിടെ എന്തെങ്കിലും ദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരമാത്മാവ് ഇത്തരം ദോഷങ്ങളോടുകൂടി ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്നാ പിന്നെ നമ്മളും പരമാത്മാവുമായിട്ട് എന്താ വ്യത്യാസം? സകല ദോഷങ്ങളോടും കൂടി ഇരിക്കുന്നു നമ്മൾ. അന്ധകരണം, മനസ്സ്, അന്ധകരണം, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ വികൃതികൾ എല്ലാമായിട്ടിരിക്കുന്നു. ഇതൊന്നുമില്ല, ഇതിൻ്റെ എസൻസാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരമാത്മാവ് ഇതെല്ലാമായിട്ടിരുന്നു കഴിഞ്ഞാൽ അതെന്ത് പരമാത്മാവാണ്? ഞാനും പരമാത്മാവും തമ്മിൽ എന്താ വ്യത്യാസം എന്നാരും ചോദിക്കേണ്ടത്. അവിടെ ശുദ്ധമെന്ന് പറഞ്ഞാൽ ശുദ്ധം തന്നെ. ദ്വിതീയ ഭാവ ഭാഷകാരൻ ബ്രഹദാരണ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നത്? ഇത് ഇങ്ങനെയെല്ലാം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ നാളെ ഒരു കാലത്ത് പറയാ, സ്വാമിക്ക് ഒരു അബദ്ധം പറ്റി, അതിൻ്റെ ഫലം ഞങ്ങളും അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാൻ ഇടവരരുത്. ആത്മനഹേത നിസ്സംബോധോ അധ സ്വച്ഛതാരൂപം ഇവ രൂപമസേതി സ്വച്ഛതാരൂപം. ഒരു കസർത്ത്. ഇവിടെ സ്വച്ഛതാരൂപം എന്ന് പറഞ്ഞാൽ സ്വച്ഛതാരൂപം നടത്തരുത്, സ്വച്ഛത പോലെയുള്ള ഒരു രൂപം. ഒരു വ്യാഖ്യാതാവ് വ്യാഖ്യാനിക്കുന്നതാണ് സ്വച്ഛതാരൂപം ഇവ രൂപമസേ സ്വച്ഛതാരൂപം. അത് സ്വച്ഛത ഇവ, അവിടെ സ്വച്ഛതയെന്ന് പറയാൻ പറ്റത്തില്ല. വാശിയാണ്, ഭാഷ്യകാരനെ കറക്റ്റ് ചെയ്യാണ്. എന്നാൽ പിന്നെ അത് ഭാഷ്യകാരന് പറഞ്ഞാൽ പോരെ, ഇത് സ്വച്ഛതയല്ല സ്വച്ഛത പോലെയാണ് എന്ന് പറഞ്ഞാൽ പോരെ. ഭാഷ്യത്തിൽ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ വ്യാഖ്യാനിച്ചേ മതിയോ? ഇതാണ് പറഞ്ഞ് കൂടിപ്പോയത്. എന്തുകൊണ്ട്? ലയ വിക്ഷേപ സംസ്കാരയുഹു തത്ര ഭാവ. അവിടെ എന്താണ് ലയ വിക്ഷേപ സംസ്കാരങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് സ്വച്ഛമെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ സാധാരണ പഠിച്ചു വരുന്ന ഇതാണ്. ഞാനും ഇത് എത്രയോ കാലം പഠിച്ചു. അവിടെ ഒരു സംസ്കാരത്തെ കൊണ്ടുവന്നേ മതിയാവും. അപ്പോൾ വലിയ ആൾക്കാർ പറയുന്ന അതുകൊണ്ട് ശരിയാണെന്ന് ഒരിടത്തും ധരിക്കരുത്. ബാലാതപി സുഭാഷിതം എന്നാണ് നമ്മൾ പറയുന്നത്. അത്ര എടുത്താൽ പൊങ്ങാത്ത പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിലും ഒരാൾ പറയുന്ന കാര്യമാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഇത് പറഞ്ഞിരിക്കുന്ന വാചസ്വതി മിശ്രനാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത്. ഈ വാചസ്വതി മിശ്രന്റെ പേര് പിറകെ ഒരുപാട് പേര് പോയി. ആരുടെ പിറകെയാണ് പോകുന്നതെന്നറിയാതെ എല്ലാവർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു അതും ചർച്ച ചെയ്യും. ഇത് പഠിക്കുന്ന കാലത്ത് ഞാനും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു ഇത്രയും വലിയൊരു പണ്ഡിത്. പിന്നെ പറയുന്നത് എന്താണ്, അത് മാണ്ഡുക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഭാഷകാരൻ, അതുകൊണ്ടാണ്. മാണ്ഡുക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ബീജനിദ്ര യുതപ്രാജ്ഞ സാച തുര്യേ ന വിദ്യതേ. മാണ്ഡുക്യത്തിൽ ഭാഷകാരൻ പറഞ്ഞു, അവസ്ഥാത്രയ വ്യതിരിക്തനാണ് തുര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ബീജനിദ്രയോടുകൂടിയവനാണ്. ബീജം എന്ന് വെച്ചാൽ ബീജാവസ്ഥ, കാരണാവസ്ഥ, അതാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് സംസ്കാരം. അതവിടെയുണ്ട് എന്നാണ്. ശരിയാണ് ഭാഷ്യം, അവിടെ മാണ്ഡുക്യകാരികയിൽ ബീജം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭാഷ്യകാരനും പറഞ്ഞിട്ടുണ്ട് ബീജം. പക്ഷെ ഭാഷ്യകാരൻ ആ ബീജത്തെ ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്താണ് യുക്തിയുക്തമായിട്ട്. ഇങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മാണ്ഡുക്യം എടുത്ത് ശ്രദ്ധിച്ചു നോക്കുന്നു. ബീജം എന്നുള്ളൊരു വാക്കുകൊണ്ട് അവിടെ എന്തെങ്കിലും സംസ്കാരമുണ്ടെന്നോ വാസനയുണ്ടെന്നോ ഒന്നും ഭാഷ്യകാരൻ അംഗീകരിച്ചിട്ടില്ല. ബീജം എന്ന് പറഞ്ഞാൽ എന്താ കാരണം? ഇപ്പൊ സുഷുപ്തി എന്ന് പറയുന്നത് ജാഗ്രതത്തിന് കാരണമാണ്. ശരിയാണല്ലോ. ഇവിടെയും പറയുന്നുണ്ടല്ലോ, ഏതസ്മാദ് ആത്മനഹ, ആ സുഷുപ്തനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ അത് കാരണമാണ്. പറയുന്നതിൻ്റെ ഒരു തെറ്റുമില്ല, ഇവിടെയും അത് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ കാരണമായിരിക്കുന്നത്? ആത്മാ സ്വരൂപം ഇവിടെ പറഞ്ഞു, സ്വച്ഛമായ ആ സ്വരൂപം, അതിനാണ് ബീജം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താ ഈ ജാഗ്രത? ഈ ജാഗ്രതത്തിൽ എന്താ വിശേഷത? ജാഗ്രതത്തിലെ വിശേഷത എന്ന് പറയുന്നത് ദേഹാത്മബുദ്ധി, അതാണ്. ഇതിനാണ് നമ്മൾ പറയുന്ന അധ്യാസം. ശരീര താതാത്മ്യം തനിക്ക് സംഭവിച്ച അവിടെ സ്വച്ഛനായിരുന്ന താൻ ഇവിടെ ജാഗ്രതയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടു. തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യം, ഇതിനെല്ലാം സൃഷ്ടിച്ചു, ഇതിൽ തന്നെ താതാത്മ്യപ്പെട്ടു. അതിനാണ് ഊർണനാഭിയുടെ ദൃഷ്ടാന്തമെല്ലാം പറയുന്നത്. ഇവിടെയും പറയുന്നു, പ്രാണനുണ്ടായി, ദേവന്മാരുണ്ടായി, ലോകങ്ങളുണ്ടായി എന്നെല്ലാം പറയുന്നു. ഇതെല്ലാം ഇവിടെ സംഭവിച്ചിരിക്കുന്നു, അത് നമ്മുടെ അനുഭവത്തിൽ വാസ്തവമാണ്. ഈ അധ്യാസത്തിന് അല്ലെങ്കിൽ ഈ താതാത്മ്യത്തിന് എന്താണ് കാരണം? ആ സുഷുപ്തിയിലെ സ്വരൂപം. എന്തുകൊണ്ട്? തദ്ഭ്രംശ ഇവിടെ പറഞ്ഞു, അതിൽ നിന്നുള്ള ഒരു ഭ്രംശമാണ് ഇവിടെ സംഭവിച്ചത്. അതിൽ നിന്നാണ് ഒരു ഭ്രംശം സംഭവിച്ചതെങ്കിൽ അതാണ് കാരണം. പക്ഷെ ബീജം എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെയല്ലല്ലോ. ഒരു വൃക്ഷത്തിൻ്റെ ബീജം, അതിൻ്റെ വിത്ത്, അതിനകത്ത് പല സാധനങ്ങളുണ്ടല്ലോ, അതാണല്ലോ വൃക്ഷമായി മാറിയത്. അപ്പോൾ വൃക്ഷത്തിൻ്റെ കാരണമായിരിക്കുന്ന മറ്റെന്തോ ചില സാധനങ്ങളൊക്കെ ഇരുന്നിട്ട് വൃക്ഷമായി. നമ്മൾ പറയുന്നു അതിൻ്റെ ജീനും ഡി എൻ എയോ എന്തൊക്കെയോ എല്ലാം നമുക്കറിയില്ല. അതുപോലെ ഇതിൻ്റെ ജീൻ അവിടെ ഉണ്ടോ ബ്രഹ്മത്തിൽ? ഉണ്ടായിരിക്കണം. കാരണം ഓരോ സുഹൃത്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുമ്പോഴും ഒരുപോലെ വരുന്നു. എങ്ങനെ ഈ ദേഹാത്മബുദ്ധി? കഴിഞ്ഞ ജാഗ്രതത്തിൽ എങ്ങനെയാണ് ദേഹാത്മബുദ്ധി ഉണ്ടായത്? അപ്പൊ ഡി എൻ എ കറക്റ്റായിരിക്കുന്നു. അതിനൂടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? പക്ഷെ ബീജം എന്ന് പറയുന്നതിനും ഭാഷകാരൻ അങ്ങനെയല്ല പറയുന്നവർക്ക്. ഭക്ഷ്യകാരൻ എന്താ പറയുന്നത്? തത്വ അഗ്രഹണ രൂപം ബീജമേവ പ്രാജ്ഞത്വേ നിമിത്തം. മാണ്ഡുക്യ ഭാഷ്യമാണ് ഇവിടെ. അത് പ്രാജ്ഞൻ ആയിരിക്കുന്നു, അതിലൊരു പ്രാജ്ഞത്വം ഉണ്ടെന്ന് വെച്ചാൽ ആ പ്രാജ്ഞാവസ്ഥ. അതിനെന്താ നിമിത്തമായിരിക്കുന്നത്? ബീജം. എന്താണ് ആ ബീജം? തത്വ അഗ്രഹണം, അതാണ് ബീജം. വേറൊരു ഭാഗത്ത് പറയും, വിവേക അഗ്രഹണേന തമസ. നമ്മൾ പറയുന്നത് തമസാണ്, ഇരുട്ടാണ്. വിവേക അഗ്രഹണമാണ് തമസ്. അതിനാണ് നമ്മൾ പറയുന്നത് ഇരുട്ട്, ഒന്നും അറിഞ്ഞില്ല. എന്താ അറിവില്ലായ്മ എന്ന് പറയുന്നത്? വിവേക അഗ്രഹണം, ഗ്രഹിക്കാതിരിക്കുക. വിവേകം ഉണ്ടായില്ല, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവേകം ഉണ്ടായില്ല, തന്നെ കുറിച്ചുള്ള വിവേകം ഉണ്ടായില്ല. അത് തന്നെ കുറിച്ചുള്ള വിവേകം ഉണ്ടായില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പിന്നീട് എടുത്തു പറയുന്നത്. എന്താണ് നിദ്ര? ബീജനിദ്രായുത പ്രാജ്ഞ. ബീജനിദ്രയോടുകൂടിയവനാണ് പ്രാജ്ഞൻ. എന്താണ് നിദ്ര എന്ന് പറയുന്നത്? ഈ നിദ്രയാണ് ആൾക്കാർ പറയുന്നത് അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെന്ന്. അജ്ഞാനം എന്ന് പറയുന്നതുകൊണ്ട് ദോഷമുണ്ട് കേട്ടോ. സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. പക്ഷെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം ഇരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ദോഷം. അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ദോഷം. അത് പ്രത്യേകം മനസ്സിലാക്കണം. സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട് എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അതിലൊരു ദോഷമില്ല. സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട്, അതുതന്നെയാണ് മുഖ്യമായ സിദ്ധാന്തം. പക്ഷെ എന്താണ് അജ്ഞാനം? തത്വ അഗ്രഹണം ഭാഷകാരം പറയുന്നു. അപ്പൊ ഈ ഒരൊറ്റ മാണ്ഡൂക്യകാരികയിലെ ഈ ഒരൊറ്റ വാക്യം എന്താണ്? ബീജ നിദ്രായുധ പ്രാജ്ഞ എന്ന് പറയുന്ന ഇതാണ് ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത്. ബീജം എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവാണെന്ന് ആൾക്കാർ ധരിച്ചു. പക്ഷെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. തത്വ അഗ്രഹണം. എന്താണ് ഈ തത്വ അഗ്രഹണമെന്നും അജ്ഞാനം എന്ന് പറയുന്ന വസ്തു എന്നും പറയുന്നുള്ള വ്യത്യാസം നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഞാൻ എനിക്കിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. ഇതെന്താണ്? പുസ്തക ഗ്രഹണം. ചക്ഷുരേന്ദ്രിയവും ഈ വസ്തുവുമായിട്ട് സന്നിഘർഷം ഉണ്ടായി, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു, ഇത് പുസ്തകമാണ് എന്നുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നതാണ് പുസ്തക ഗ്രഹണം. ഏതിനെ സംബന്ധിച്ച്? ഇങ്ങനെയാണ് പ്രപഞ്ച ഗ്രഹണം. ഞാനിപ്പോൾ ഇവിടെയല്ല ഇരിക്കുന്നു, പുറത്താണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പുസ്തകത്തിൽ നോക്കുന്നില്ല, മാനത്ത് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കുന്നു. ഇപ്പോൾ എന്താണ് എൻ്റെ ഉള്ളിൽ ഈ ഇന്ദ്രിയ സന്നിഘർഷത്തിലൂടെയുള്ള പുസ്തകജ്ഞാനം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ. ഈ പുസ്തകത്തിന് ഞാനുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കണം, അത് സ്മരണയായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, പ്രത്യക്ഷ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ നോക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പുറത്തിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുസ്തക ഗ്രഹണമല്ല, പിന്നെ എന്താണ്? പുസ്തക അഗ്രഹണം. എന്നുവെച്ചാൽ എന്താ എൻ്റെ താല്പര്യം? എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. എൻ്റെ ഉള്ളിൽ പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. മറ്റെന്തിന്? എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനമായിരിക്കും. അപ്പോൾ പുസ്തക അഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിൽ പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. അതോ എൻ്റെ ഉള്ളിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ടോ? ഇവിടെയാണ് അബദ്ധം പറ്റുന്ന ആൾക്കാർ. ഭാഷകാരം പറയുന്ന എന്താണ്? തത്വഗ്രഹണത്തിന്റെ സ്ഥാനത്ത് അവിടെ തത്വ അഗ്രഹണം. എന്നുവെച്ചാൽ തത്വത്തെക്കുറിച്ചുള്ള ബോധമില്ല, തത്വത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലയെന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു വസ്തുവല്ല. അജ്ഞാനമെന്നോ അവിദ്യയെന്നോ മായയെന്നോ പറയുന്ന ഒരു വസ്തുവല്ല. ബോധമില്ലാന്ന് വെച്ചാൽ ബോധമില്ലായ്മ, അതിൻ്റെ ഇല്ലായ്മയാണ് എന്ന് ബോധിക്കുന്നു. അങ്ങനെ ഒന്നില്ല അവിടെ. അത്തരത്തിലുള്ള തത്വ ആഗ്രഹണത്തെയാണ് ബീജം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അതിനെ ബീജമെന്ന് പറഞ്ഞു? തത്വാഗ്രഹണത്തെ ബീജമെന്ന് എന്തിനാ പറഞ്ഞത്? കാരണം ഇവിടെ പറഞ്ഞല്ലോ തദ്ഭ്രംശം, അവിടെ നിന്നുള്ള ഒരു ഭ്രംശമാണിത്. ഈ ഭ്രംശത്തിലൂടെ എന്ത് സംഭവിച്ചു? അധ്യാസം, ദേഹാത്മബുദ്ധി. ഈ ദേഹാത്മബുദ്ധിക്ക് എന്താ കാരണം? തത്വബോധമില്ലായ്മ, തത്വാഗ്രഹണം അല്ലേ. സുഹൃത്തിയിൽ എനിക്ക് തത്വബോധം ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ഒരവസ്ഥയാണ്, അവിടെ ഉണ്ടാകത്തുമില്ല ഒരിക്കലും. അഗ്രഹണം അതിൻ്റെ സ്വഭാവമാണ്. അവിടെ വിശേഷ വിജ്ഞാനവുമില്ല, തത്വബോധവുമില്ല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ പണ്ഡിതന്മാർക്കും അബദ്ധം പറ്റിയത്. ഇത് മനസ്സിലാക്കുന്നതിന് സർവശാസ്ത്രജ്ഞാനവും പാണ്ഡിത്യമൊന്നും വേണ്ട. പാണ്ഡിത്യത്തിന്റെ ഭാരം ചിലപ്പോൾ ഇതിന് തടസ്സമായി നിൽക്കും. ഇപ്പൊ സുഹൃത്തിയിൽ എന്താ സംഭവിച്ചത്? തത്വാഗ്രഹണം. എങ്ങനെയാണോ ഞാൻ പറഞ്ഞത്, പുസ്തക ആഗ്രഹണം എന്ന് വെച്ചാൽ പുസ്തകത്തെ കുറിച്ചുള്ള ബോധമില്ല, അങ്ങനെ ഒരു ബോധമില്ല. ആ ബോധമില്ല എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു സാധനമല്ല. ബോധമില്ലാന്ന് വെച്ചാൽ ഇല്ല. ഇവിടെ ആന ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ? ആന പോയിട്ട് അവിടെ ആനയുടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു അവിടെ ഉണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ അർത്ഥമുണ്ട്. അത് ഒരു തരത്തിലുള്ള ഒരു ശൂന്യതയാണ്, പൂർണ്ണ ശൂന്യതയല്ല, അതിനെ സംബന്ധിച്ചുള്ള ഒരു ശൂന്യത. അല്ല, ആ ജ്ഞാനശൂന്യത അതേയുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞത്, സുഹൃത്തിയിൽ അത്തരത്തിലുള്ള രണ്ട് ശൂന്യതയുണ്ട്. എന്താണ്? ഒന്ന് വിശേഷ വിജ്ഞാനം, എന്ന് വെച്ചാൽ ജാഗ്രതത്തിലുള്ള ദേഹാത്മബുദ്ധി തുടങ്ങിയ ഈ കാര്യങ്ങൾ. ഇതവിടെയില്ല, തത്വബോധവും ഇല്ല. അതുകൊണ്ടാണ് സുഷുപ്തി പോരാതെ വരുന്നത്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ നിന്നും വ്യതിരിക്തനാണ് തുര്യനെന്ന് പറഞ്ഞത്. ജാഗ്ര സ്വപ്ന സുഷുപ്തികളിൽ നിന്നും വ്യതിരിക്തനാണ് തുര്യൻ എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അതിനെ ബീജമെന്നുള്ള ശബ്ദം എന്തുകൊണ്ട് പ്രയോഗിച്ചു? കാരണം ഏതസ്മാത്, ഇതിൽ നിന്നാണ് ഇത് സർവം ഉണ്ടായത്. ഇവിടെ ഇപ്പൊ പറഞ്ഞു ഏതസ്മാത് ആത്മനഹ, ഇതിൽ നിന്ന് സർവം ഉണ്ടായി. അപ്പൊ ഈ ദേഹാത്മബുദ്ധിക്ക് ഏതിൽ നിന്നുണ്ടായി? അവിടെ നിന്ന് തന്നെ വന്നത്. വേണമെങ്കിൽ അത് തന്നെയാണെന്നും പറയാം. സർവം അതല്ലേ? സർവം ഖലിതം ബ്രഹ്മ. അതുകൊണ്ടാണ് പറഞ്ഞ അതിൻ്റെ ഒരു ഭ്രംശമാണ്, വേറൊന്നും പറയാനില്ല. ഒന്ന് സ്ലിപ്പ് ചെയ്തു താഴെ വീണു. താഴെ വീണപ്പോ ഒടിവും ചതവും മുറിവും എല്ലാം പറ്റി. താൻ വേറെ ആളായില്ല, താൻ തന്നെയാണ്. മുറിഞ്ഞ് രക്തമൊക്കെ വാർന്നു വലിച്ചാലും ആള് രാമൻ, രാമൻ തന്നെ. വീഴാത്ത രാമനും വീണരാമനും ഒന്ന് തന്നെ. അവിടെ എന്താണ്? വീണില്ല, വീഴാതിരിക്കുന്നു. പക്ഷെ ആ ഇരിപ്പുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്താണ്? തത്വഗ്രഹണം. ഇന്നുമ്പം ചില സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ തത്വഗ്രഹണത്തിൽ നിന്ന് ഇവിടെ എന്ത് വന്നു? അന്യഥാഗ്രഹണത്തിലേക്ക് വന്നു. അവിടെ നിന്നാണ് ഈ അന്യഥാഗ്രഹണത്തിലേക്ക് വന്നതെങ്കിൽ ഇതിന് കാരണം എന്താണ്? അതാണ്. അവിടെ നല്ല ഭ്രംശം സംഭവിച്ചു. അതുകൊണ്ട് ഇതിന് കാരണം എന്താണ്? ബീജം. കാരണം ആ സുഷുപ്തിയിലെ സ്വരൂപസ്ഥിതി തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നെല്ലാം ഉണ്ടായത്. ഉണ്ടായത് ശരിയോ തെറ്റോ നാശമോ ഗുണമുള്ളതോ സംസാരമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാം കാരണം എന്താണ്? ഒരു കാരണം, പരമാർത്ഥമായ ഒരു കാരണമേ ഉള്ളൂ. അവിടെ തന്നെ മുമ്പ് കാരികാകാരൻ പറയുന്ന എന്താണ്? ഈ വിശ്വനും സുഷുപ്തനും തുര്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആദ്യ സാമ്യത പറയുന്നതാണ്. തുര്യനും സുഷുപ്തനും ഒരു സാമ്യത എന്താണ്? രണ്ടിടത്തും അന്യഥാഗ്രഹണമില്ല. എന്നുവെച്ചാൽ ഈ ദേഹാത്മബുദ്ധി അവിടെ ഇല്ല, ഈ പ്രപഞ്ചബോധം രണ്ടിടത്തുമില്ല. അങ്ങനെ രണ്ടും തമ്മിലുള്ള സാമ്യത. എന്നാൽ പ്രാജ്ഞന് ഒരു വിശേഷതയുണ്ട്. എന്താണ്? അവൻ ഈ കാരണരൂപത്തിലിരിക്കുന്നു. ഏത് സമയവും അവന്റെ സമനില തെറ്റാണ്. ആ സമനില തെറ്റിക്കഴിഞ്ഞാൽ എന്താ? ഈ ജാഗ്രതായി. അപ്പൊ ഇതിന് കാരണക്കാരൻ ആരാ? അസുഷുപ്തൻ. അതുകൊണ്ടാണ് അതിനെ ബീജം എന്ന് പറഞ്ഞത്. തുര്യനോ? തുര്യൻ അങ്ങനെയല്ല. അവിടെ പറയും എന്താണ്? തുര്യേ വിവേകവിജ്ഞാന. തുര്യനിൽ വിവേകവിജ്ഞാനം. അതുകൊണ്ടാണ് അവനെ നാലാമത് മാറ്റിവെച്ചത്. പ്രാജ്ഞനിലും വിശ്വനിലും രണ്ടിടത്തും എന്താണ്? അന്യഥാഗ്രഹണം. പ്രാജ്ഞനാണെങ്കിലോ വിവേകവിജ്ഞാനരഹിതനായിരിക്കുന്നു, ബീജനായിരിക്കുന്നു. ഇവിടെയൊന്നും രക്ഷയില്ല. എന്നിട്ട് എന്ത് വേണം? വിവേകവിജ്ഞാനം വേണം. അപ്പോ തത്വ അഗ്രഹണത്തിന്റെ സ്ഥാനത്ത് തത്വഗ്രഹണം വരണം. അതും അവിടെ ഭാഷകാരം ഉപകരിച്ച് എങ്ങനെ തത്വഗ്രഹണം വരും? ശ്രുതിയിലൂടെ ഈ തത്വത്തെ ശ്രവിക്കുമ്പോൾ ഒരുവന് തത്വഗ്രഹണം വരുന്നു. ആ തത്വഗ്രഹണം വരുമ്പോൾ അവനാരാണ്? അന്യഥാഗ്രഹണത്തോടുകൂടിയിരിക്കുന്ന വിശ്വനാണോ തൈജസ്സനാണോ? അല്ല. ഈ പേര് ചിലപ്പോൾ എനിക്ക് തിരിഞ്ഞു പോകും. നിങ്ങൾ എന്തെങ്കിലും പെശു വന്നാൽ നിങ്ങൾ തിരുത്തി പോകണം. ഞാൻ പേരിൽ ശ്രദ്ധിച്ചല്ല പറയുന്നത്, തത്വത്തിൽ ശ്രദ്ധിച്ചിട്ടാണ്. അന്യഥാഗ്രഹണത്തോട് കൂടിയിരിക്കുന്നത് വിശ്വനാണോ തൈജസ്സനാണോ? ആണ്. രണ്ടുപേരും അന്യതാഗ്രഹണത്തോടുകൂടിയിരിക്കും. പ്രാജ്ഞനാണെങ്കിലോ തത്വ അഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു. എപ്പോഴാണോ ഈ തത്വ അഗ്രഹണത്തിന്റെ സ്ഥാനത്ത് തത്വഗ്രഹണം വരുന്നത്, അപ്പോഴാണ് പറയുന്നത് ആ ഇപ്പോൾ അവൻ അസൽ ആളായി, ഇപ്പോൾ അവൻ തുര്യനായി. ഇതേ തുര്യൻ തന്നെയാണ് തൈജസ്സനായും വിശ്വനായും അന്യതാഗ്രഹണത്തോടുകൂടിയിരുന്നത്. ഇതേ തുര്യൻ തന്നെയാണ് പ്രാജ്ഞനായി തത്വാഗ്രഹണത്തോടുകൂടി ബീജഭാവത്തിലിരുന്നത്. അതേ തുര്യൻ തന്നെ ഇവിടെ തത്വഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ നാലാമത് പറഞ്ഞത്, തത്വഗ്രഹണം വന്നാൽ അവൻ തുര്യൻ. തത്വഗ്രഹണമില്ലെങ്കിലോ മറ്റേതെങ്കിലും അവസ്ഥകളിൽ, മറ്റ് രണ്ട് വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് എന്താണ്? കാലേ. ഇതൊരവസ്ഥയാണ് ഈ മൂന്നും. ആ അവസ്ഥയ്ക്ക് വിശേഷതകളുണ്ട്. അന്യഥാഗ്രഹണം, തത്വഗ്രഹണം, തത്വഗ്രഹണം, ഈ വിശേഷതകൾ ഇവിടെ പറഞ്ഞു വരുന്ന എന്തുകൊണ്ട്? അവിടെ സുഷുപ്തിയിൽ ബീജം ഉണ്ട് എന്ന് പറയുന്നതിന് യാതൊരു ദോഷമില്ല. പക്ഷെ ആ ബീജം എന്ന് പറയുന്നത് എന്തിന്റെ ബീജമാണെന്ന് ചിന്തിക്കണം. ഇവിടുത്തെ അന്യഥാഗ്രഹണം, അത് ചുരുക്കി പറഞ്ഞ എന്താണ്? ദേഹാത്മബുദ്ധി. ഈ ദേഹാത്മബുദ്ധി എവിടെ നിന്ന് വന്നു? തദ്ഭ്രംശാത്, ആ ഭ്രംശം കൊണ്ട്. അതെവിടെയാണ്? എവിടെ നിന്നാണ് ഭ്രംശിച്ചത്? സുഷുപ്തിയിൽ നിന്ന്. അവിടെ നിന്ന് ഭ്രംശിച്ച എന്തുകൊണ്ട് അവിടെ തത്വഗ്രഹണമില്ല, മറിച്ച് തത്വ അഗ്രഹണം. അതുകൊണ്ട് ഭാഷകാരൻ തത്വ അഗ്രഹണേന തമസ, സുഷുപ്തിയിലെ തമസെന്ന് പറയുന്ന തത്വ അഗ്രഹണമാണ്. തത്വ അഗ്രഹണ ലക്ഷണേന ബീജേന, തത്വ അഗ്രഹണമാണ് ബീജത്തിന്റെ സ്വരൂപം. അതല്ലാതെ പ്രാജ്ഞനെന്ന് പറയുന്നതിന് ഒന്നുകൂടി പറയുന്നു, പ്രാജ്ഞൻ എന്ന് പറയുന്നതിന് ഇതല്ലാതെ വേറെ ഒരു ഹേതുവില്ല എന്നുകൂടെ പറയുന്നു. പ്രാജ്ഞത്വേ നിമിത്തം തത്വ അഗ്രഹണ ലക്ഷണം ബീജം, ഇത് ഉള്ളില് തറപ്പിച്ചു കഴിഞ്ഞു. ഈ തുര്യൻ പ്രാജ്ഞനായിരിക്കുന്നതിന് ഒരേ ഒരു നിമിത്തമേ ഉള്ളൂ, എന്താണ്? തത്വത്തെ ഗ്രഹിക്കാതിരിക്കുക. അഗ്രഹണം എന്ന് പറയുന്ന ഒരു വസ്തുവല്ല, ഗ്രഹണ അഭാവമാണ്. തുര്യൻ തത്വഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് വിശദീകരിച്ചു അവിടെ. തത്വത്തെ ശ്രവിക്കുന്നു അല്ലെങ്കിൽ മനനം ചെയ്യുന്നു, ഏത് രീതിയിലായാലും ശരി, ഒരാൾക്ക് തത്വബോധം ഉണ്ടാവും. അവിടെ തത്വഗ്രഹണമില്ല, ദേഹാത്മബുദ്ധിയോ, ദേഹാത്മബുദ്ധിക്ക് അവിടെ ബാധ സംഭവിച്ചു. ബാധ വിശദീകരിച്ചിട്ടുള്ളതൊക്കെ ഓർക്കണം. ദേഹാത്മബുദ്ധിക്ക് ബാധ സംഭവിച്ചു പറയും, എന്താണ്? തുര്യനാണ്. അപ്പൊ അവൻ ആരായി? വിശ്വ തൈജസ പ്രാജ്ഞന്മാരിൽ നിന്നും വ്യതിരിക്തനായിപ്പോ. അതായിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? താൻ സുഷുപ്തിയിൽ പ്രാജ്ഞനായിരുന്നുണ്ട്, അത് ശരിയാണ്, അത് ആനന്ദഭുക്താണ്. സംഗതിയൊക്കെ ശരിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ഭാഷകാരം പറയുന്നു, അവിടെ ആനന്ദ ബുക്ക് എന്ന് പറഞ്ഞാൽ കേവലാനന്ദമല്ല. കേവലാനന്ദമാണെങ്കിൽ ദിവണം താൻ തുര്യനായിരിക്കണം. തത്വ ആഗ്രഹമുള്ളിടത്ത് എന്താ കേവലാനന്ദം? ഇല്ലല്ലോ. എന്നാ പിന്നെ ഉറക്കം മതിയല്ലോ, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ശ്രവണ മനനങ്ങൾ, ശ്രുതി എന്തിന്, ആചാര്യനെന്തിന്? അത് കേവലാനന്ദമല്ല, അവിടെ ഒരു പോരായ്മയുണ്ടാണ് തത്വഗ്രഹണം. അതുകൊണ്ടാണ് അതേപോലെ സ്വാഭാവികമായി നൈസർഗികമായി അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരുന്നത്. എന്തിന്? തൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി. അതെന്താണ്? ഈ പറയുന്ന അസുഷുപ്തനായിരിക്കുന്ന പരമാത്മാവിന്റെ തന്നെ ഒരു ചേഷ്ട എന്ന് വേണമെങ്കിൽ പറയാം. ഉത്തരം അതിന് ഒന്നും പറയാനില്ല. തത്വാഗ്രഹണത്തോടുകൂടിയിരുന്നു, അല്ല തത്വഗ്രഹണം അവിടെ സാധ്യമാകില്ല എന്ന് ഉറപ്പിച്ചു. ജാഗ്രതയിലേക്ക് വന്നു, ഇവിടെ തത്വഗ്രഹണമുണ്ടായി, ഇവിടെ ദേഹാത്മബുദ്ധി ബാധിച്ചു. അപ്പം ഇവിടെ താൻ പ്രാജ്ഞനായാണോ ഇരിക്കുന്നത്? അല്ല. തത്വഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു, ദേഹാത്മബുദ്ധിയോടുകൂടി വിശ്വനായാണോ ഇരിക്കുന്നു? അല്ല. ഭ്രാന്തിയോടുകൂടി അവൻ തൈജസ്സനായാണോ ഇരിക്കുന്നു? അല്ല. അപ്പൊ തുര്യൻ ഈ മൂന്നിൽ നിന്നും വിലക്ഷണനാണല്ലോ. ആണ്. സുഷുപ്തി പരമാത്മസ്വരൂപമാണ് ഇവിടെ പറഞ്ഞതുപോലെ. പക്ഷെ അവിടെ ഒരു പോരായ്മയുണ്ട്. എന്താണ്? തത്വഗ്രഹണം. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഭ്രംശം സംഭവിച്ചത്, അതുകൊണ്ടാണ് ഇവിടെ ദേഹാത്മബുദ്ധി വന്നത്, അതുകൊണ്ട് അതാണ് ഈ സർവനാശത്തിനും കാരണമായിരിക്കുന്നു. പരമാത്മാവ് ശ്രുതി തന്നെ പറയത്തില്ലേ, നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം കാരണം പരമാത്മാവ്. നിന്നെ പുണ്യത്തിലേക്ക് നയിക്കുന്നു, നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നു, എല്ലാ ഈശ്വരൻ തന്നെ. ഇവിടെ ഈശ്വരനെ കാരണമായി സ്വീകരിച്ച്, ഏക കാരണമായി, പരമാർത്ഥ കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഈ വേണ്ടാധീനത്തിന് മറ്റാരെങ്കിലും കാരണമായി പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നേ ഉള്ളൂ, പരമകാരണം ഒന്നേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ഏതൊരുവനാണോ ആ തത്വ അഗ്രഹണ രൂപത്തിലുള്ള ബീജ അവസ്ഥയിൽ നിന്നും ഭ്രംശിച്ച് ഈ ജാഗ്രതയിലേക്ക് വന്ന് ശ്രുതിയിൽ നിന്നും തത്വത്തെ ഗ്രഹിച്ച് തത്വഗ്രഹണത്തോടുകൂടിയിരിക്കുന്നത് അവനെ നാലാമത്തവൻ തുര്യൻ എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ ഈ തുര്യൻ അവൻ ഈ മുമ്പ് പറഞ്ഞ മൂന്നിൽ നിന്നും വ്യത്യസ്തനല്ല. എന്നാൽ അവനൊരു വ്യത്യാസം എന്താണ്? തത്വഗ്രഹണം എന്ന് പറയുന്ന ഒരു വ്യത്യാസം അതുണ്ട്. ഇതൊക്കെ എന്താ ഇങ്ങനെ ആയത്? ഇതൊക്കെ നമ്മുടെ അനുഭവം. അനുഭവത്തിന് എന്തിനാ ചോദ്യം ചെയ്യുന്നു? അനുഭവത്തിന് ചോദ്യം ചെയ്യാൻ സാധ്യമില്ല, ഇത് അനുഭവമാണ്. നമ്മുടെ സംസാരത്തെ അനുഭവിക്കുന്നു, മുക്തിയെ അനുഭവിക്കുന്നു, ജ്ഞാനത്തെ അനുഭവിക്കുന്നു, അജ്ഞാനത്തെ അനുഭവിക്കുന്നു, വിപര്യത്തെ അനുഭവിക്കുന്നു. പക്ഷെ ഈ പദം അജ്ഞാനം എന്ന് പറയുന്ന പദമാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കി. അജ്ഞാനം എന്ന് പറഞ്ഞ ഒരു വസ്തുവാണെന്ന് ധരിച്ചു. അജ്ഞാനം എന്ന് പറയുന്നതിന് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് എന്താണ്? തത്വഗ്രഹണം, വിശേഷിച്ച സൂക്ഷിക്കുക, തത്വം ഗ്രഹിക്കാതിരിക്കുക. അതാണ് സുഷുപ്തനും തുര്യനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇപ്പോ ഞാൻ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് തുര്യനായിരിക്കുന്നു. ഇതേ ഞാൻ തന്നെ സുഷുപ്തനായി തത്വാഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു. അയ്യോ, ഇവിടെ ഈ ജാഗ്രത്തിൽ നിന്ന് ജ്ഞാനിയായിട്ട് സുഷുപ്തിയിൽ പോയി അജ്ഞാനിയായോ എന്ന് ചോദിക്കും. എന്താ അങ്ങനെ ചോദിക്കുന്നത്? സുഷുപ്തിയിൽ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു ഇരിക്കുന്നു. അങ്ങനെ ഭ്രമിച്ചിട്ട് അത് ചോദിക്കുന്നു. പ്രത്യേകിച്ച് അജ്ഞാനിയാകേണ്ട ആവശ്യമൊന്നുമില്ല. സുഷുപ്തി എന്ന് പറയുന്ന എന്താണ്? തത്വഗ്രഹണം, അന്യഥാഗ്രഹണവും അഗ്രഹണവും രണ്ടുമുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചു തുര്യനായി എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. എന്ന് വെച്ചാൽ ഇവിടെ തത്വബോധം ഉണ്ടായി. സുഷുപ്തിയിൽ എന്തായി? ആഗ്രഹണത്തോടു കൂടിയിരിക്കുന്നു. ഈ സുഷുപ്തി ജാഗ്രത് ഇതിനെ ആർക്കും മാറ്റാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ ജ്ഞാനി ജാഗ്രതത്തിലിരുന്ന് തത്വത്തെ ഉപദേശിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട്. ഇത്തരം പറയാൻ പറ്റില്ല, ക്ഷീണം കൊണ്ടാണ്, പ്രായമായി, ഷുഗറൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഉറക്കം വരും, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇതേ ചോദ്യം ചോദിക്കും, എങ്ങനെയാണ് ഇവിടെ ജാഗ്രതത്തിൽ തുര്യനായി ജ്ഞാനത്തോടുകൂടിയിരുന്നു, സുഷുപ്തിയിൽ പോയി ആഗ്രഹണത്തോടുകൂടിയിരുന്നു? അപ്പോ സ്വാമി സുഷുപ്തിയിലും അജ്ഞാനിയായില്ലേ വീണ്ടും? ഇല്ല ഇല്ല ഇല്ല, സുഷുപ്തിയിലും എനിക്ക് ജ്ഞാനമുണ്ട്. എന്ന് പറയുന്നുണ്ടെങ്കിൽ അറിവില്ലായ്മയാണ്. ജ്ഞാനം ഉണ്ടായാലും അത് സുഷുപ്തിയല്ല. എന്താണ് സുഷുപ്തിയുടെ പ്രത്യേകത? അവിടെ അന്യഥാഗ്രഹണവും ഇല്ല. അവിടെ എന്താണ്? തത്വഗ്രഹണവും ഇല്ല, തത്വഗ്രഹണവും ഉണ്ട്. ആണ് സുഷുപ്തിയും തുര്യനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഞാൻ എന്നെ തുര്യനെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഞാൻ തത്വഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു. സുഷുപ്തിയിൽ ഞാൻ എന്നെ പ്രാജ്ഞനെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? തത്വ ആഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു. അവിടെ അതിൻ്റെ ആവശ്യമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് ജ്ഞാനമുണ്ടായി, ശരി, സുഷുപ്തി പോയി തത്വാഗ്രഹണത്തോടുകൂടി വീണ്ടും തിരിച്ചു വരുന്നു, ദേഹാത്മബുദ്ധി വന്നില്ലേ, ഭ്രംശം സംഭവിച്ചില്ലേ, ദേഹാത്മബുദ്ധി വന്നില്ലേ? അപ്പൊ പിന്നെ ഈ ഇവിടെ തുര്യനായിട്ട് എന്താ കഥ, പ്രയോജനം എന്താ? എന്തായാലും സുഷുപ്തിയെക്കുറിച്ച് വ്യവലാതിപ്പെടേണ്ട കാര്യമില്ല, കാരണം അവിടെ തത്വാഗ്രഹം. അക്കാര്യത്തിൽ ശ്രുതിക്ക് ഒരു സംശയവുമില്ല, ആചാര്യനും സംശയമില്ല. ആചാര്യൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്, തത്വാഗ്രഹണം. അവിടെ തത്വഗ്രഹണവുമില്ല, അന്യഥാഗ്രഹണവുമില്ല. അതുകൊണ്ട് യാതൊരു ഉപദ്രവമില്ല. ആർക്കും ഈ ലോകത്ത് നിരുപദ്രവമായ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ജ്ഞാനിയോ അജ്ഞാനിയോ ആരുമില്ല. ജ്ഞാനിയെ കൊണ്ട് നമുക്ക് ഉപദ്രവമുണ്ട്, കാരണം ജ്ഞാനി നമ്മളെ ഉപദേശിക്കുന്നു, നമ്മുടെ ഉറക്കം കളയുന്നു. വെളുപ്പാങ്കാലത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട സമയത്താണ് ജ്ഞാനോപദേശം. കേൾക്കാൻ പോയിരുന്നേ പറ്റൂ. ചില ആശ്രമങ്ങളിലാണെങ്കിൽ അതില്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്തല്ലേ. ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത് ഉപദ്രവമല്ലേ? ജ്ഞാനിയെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും, അജ്ഞാനിയെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും. പക്ഷേ സുഷുപ്തൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. ഈ ലോകത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? സുഷുപ്തൻ സ്വപ്നത്തിലാണെങ്കിൽ ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാവും. സുഷുപ്തനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, നിരുപദ്രവകാരിയായിട്ട് ഈ ലോകത്തിൽ ഒരു വസ്തുവേ ഉള്ളൂ സുഷുപ്തൻ. എന്തുകൊണ്ട്? അവിടെ അന്യഥാഗ്രഹണവുമില്ല, തത്വഗ്രഹണവുമില്ല, അഗ്രഹണമാണ്. അവിടെ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു. ശരി, ജാഗ്രതത്തിൽ അവൻ തത്വത്തെ ഗ്രഹിച്ചവനാണ്. ഇവിടെ വീണ്ടും ദേഹാത്മബുദ്ധി വരുന്നു. താണ് ചോദിക്കുന്നതാണ്. അവിടെയും പോയി ജ്ഞാനിയായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ അജ്ഞാനിയാകത്തില്ലെന്ന് ചോദിക്കും. ഈ ജ്ഞാനം അജ്ഞാനം എന്നുള്ളതിനെ കുറിച്ചുള്ള വകതിരിവില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. അജ്ഞാനം എന്ന് പറയുന്നത് തത്വ അഗ്രഹണമാണെന്ന് മനസ്സിലാക്കുകയും ജ്ഞാനം എന്ന് പറയുന്നത് തത്വഗ്രഹണമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഒരാൾ ഈ ജാഗ്രതയിൽ തത്വത്തെ ഗ്രഹിച്ചു, അവനെ നമുക്ക് തുരിയാനെന്ന് വിളിക്കാം. കാരണം ഈ പേരിടുന്ന എന്തുകൊണ്ടാണ്? മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി. വിശ്വൻ, തേജസ്സൻ, പ്രാജ്ഞൻ, അതിൽ നിന്നെല്ലാം വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി പറയാണ്. ഒന്ന് അടയാളപ്പെടുത്തുകയാണ്, ലേബൽ ഒട്ടിക്കുകയാണ്, അത്രയേ ഉള്ളൂ. സാധനം ഒന്ന് തന്നെ. ഇവിടെ സാധനം നമ്മൾ പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് എന്താണ് പല ലേബലൊട്ടിക്കും. ഇവിടെ അങ്ങനെയല്ല, ഒരേ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, ഇതിൽ പല ലേബലൊട്ടിക്കുന്നു. ഒരേ ഒരു സാധനം, അവൻ തന്നെയാണ് സുഷുപ്തനായിരുന്നത്, അവൻ തന്നെയാണ് പ്രാജ്ഞൻ, തേജസ്സൻ, തുര്യൻ, എല്ലാം ഒന്നിൽ പതിച്ചിരിക്കുന്ന വേറെ വേറെ ലേബലുകൾ. ഇവിടെ തുര്യനെ എടുക്കാൻ തുര്യൻ ഇവിടെ വന്നു, ബോധമുണ്ടായി. ഞാൻ ഇത്രയും ഇത് വിശദീകരിച്ചത് ഇവിടെ ഒരു പണ്ഡിതൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ സമാധാനം പറയുന്നതുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിച്ചത്. നമ്മളൊരു പക്ഷെ കേട്ടിട്ടുള്ളതായി ഇവിടെ ബോധമുണ്ടായി, സുഷുപ്തിയിലേക്ക് പോയി, ആഗ്രഹണത്തിലിരുന്ന് വീണ്ടും ബോധം വന്നു. അവിടെ അജ്ഞാനിയായില്ലേ എന്ന് ചോദിക്കും. അജ്ഞാനം എന്തെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം വരില്ല. അജ്ഞാനം എന്ന് പറയുന്നത് കേവലം അഗ്രഹണമാണെങ്കിൽ അവിടെ എന്താണ് ശേഷിച്ചത്? കേവലമായ പരമാത്മാ. പരമാത്മാ ജ്ഞാനിയുമല്ല, അജ്ഞാനിയുമല്ല. പരമാത്മാ ജ്ഞാനിയല്ലേ, എന്തുകൊണ്ട് അവിടെ തത്വഗ്രഹണമില്ല? നമ്മളാണ് ജ്ഞാനികളും അജ്ഞാനികളും ആകുന്നു. പരമാത്മാവ് ഒരിക്കലും ജ്ഞാനിയോ അജ്ഞാനിയോ അല്ല. എൻ്റെ ആവശ്യമില്ല. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം അജ്ഞാനമില്ലാത്തവൻ എന്തിനാ? എൻ്റെ ആവശ്യമുണ്ടോ? രോഗമുള്ളവനല്ലേ, മരുന്നിൻ്റെ ആവശ്യമുണ്ട്, ചികിത്സയുടെ ആവശ്യമുണ്ട്. ഇവിടെ പറഞ്ഞെന്താണ്? സ്വാപഹ സഹ അത്ര പരമാത്മാ വേദിത. ഇവിടെ ഭാഷകാരം പറയുന്നു, ഉപനിഷത്തിൽ ആ സ്വാപനായിരിക്കുന്നവനാണ് പരമാത്മാവ്, അവനും ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല, അവിടെ അജ്ഞാനമില്ല, തത്വ അഗ്രഹണമാണത്. അത് നമ്മളീ ധരിച്ചിരിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്ന വസ്തുവല്ല. അപ്പോൾ പിന്നെ അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അവിടെ അജ്ഞാനിയായില്ലല്ലോ. ജാഗ്രതയിൽ വന്നാലോ? മുൻ ജാഗ്രതയിൽ ജ്ഞാനം ഉണ്ടായിട്ടാണ് പോയത്, ഇപ്പം വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ വരുന്നു ദേഹാത്മബുദ്ധിയോടുകൂടി വരുന്നു. വിജ്ഞാനം എന്ത് ചെയ്തു? ശരി, ആ ദേഹാത്മബുദ്ധിയോടുകൂടി തന്നെ ജീവിക്കുന്നവനെ സംബന്ധിച്ച് ആ ചോദ്യം ശരിയാണ്. പക്ഷെ തത്വത്തെ ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളമോ അവന്റെ ജ്ഞാനം ആ ദേഹാത്മബുദ്ധിയെ ബാധിക്കുന്നു. ജ്ഞാനം ഒരുവനിൽ ഉണ്ടെങ്കിൽ അത് ദേഹാത്മബുദ്ധിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ജാഗ്രത, അതതിന്റെ സ്വഭാവമാണ്. അയ്യോ, അത് ദേഹാത്മബുദ്ധിയെ ജ്ഞാനം അങ്ങനെ ബാധിക്കുമോ? കഴിഞ്ഞ ജാഗ്രതയിൽ ഈ ജാഗ്രതയിൽ അത് ബാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത്? ഏതുപോലെയാണ് കഴിഞ്ഞ പകൽ സൂര്യൻ ഉദിച്ചപ്പോൾ അന്ധകാരം നഷ്ടമായി, ഈ പകൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അന്ധകാരം നഷ്ടമാകുമോ എന്ന് ചോദിക്കുമ്പോഴാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ മണ്ടനോട് എന്ത് പറയാനാണ്? ആ വിവരദോഷി എങ്ങനെ ബോധിപ്പിക്കുന്നത്? ചോദ്യം ആർക്കും ചോദിക്കാം. ആകെ ഉള്ളതെന്താണ്? കൈമുതൽ എന്ന് പറയുന്ന വിവരക്കേടാണ്. ഇതുകൊണ്ടാണ് ജ്ഞാനിയായും വിദ്വാനായും എല്ലാം നടക്കുന്നത്. പറയാൻ കാരണം വിദ്വാൻമാരായി ചോദ്യം ചോദിക്കുന്നു, അതില്ല. പിന്നെന്താ ഗ്രഹിച്ചത്? ആനയോ പുലിയോ കടുവയോ ഒന്നുമല്ല ഗ്രഹിച്ചത്. ഇവിടെ അവൻ ഗ്രഹിച്ചിരിക്കുന്നത് തത്വത്തെയാണ്. പ്രത്യേകം മനസ്സിലാവണം. എന്താണ് അവൻ ആ തത്വഗ്രഹണം കൊണ്ട് സംഭവിച്ചത്? മിഥ്യാജ്ഞാനത്തിന്റെ ബാധയാണ് അതാണ് സംഭവിച്ചത്. അത് വെളിച്ചം വിരളിനെ നശിപ്പിച്ചതുപോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആത്യന്തികമായ സംസാര നിവൃത്തി തസ്യ ദ്വൈതം ന വിദ്യതേ. അവന് പിന്നെ ദ്വൈതമില്ല, അദ്വൈതത്തെ ബോധിച്ചത്. തസ്യ കാര്യമില്ല വിദ്യതേ എന്നാണ് ഞാനതിനെ ദ്വൈതമാക്കിയതാണ്. കാര്യം തന്നെ ദ്വൈതം. അവിടെ എന്ത് വരുന്നു? ആ ദേഹാത്മബുദ്ധി ബാധിച്ചിരിക്കുന്നു, അവൻ അസത്യമല്ല എന്ന് ബോധിച്ചിരിക്കുന്നു. അതാ സംഭവിക്കുന്നു. ആ തത്വത്തെ ബോധിച്ചവൻ അവൻ എന്താണ്? അവിടെ എന്തായി? വിശ്വ തൈജസ പ്രാജ്ഞന്മാരിൽ നിന്നെല്ലാം വ്യതിരിക്തനാണ്. ഇതാണ് അദ്വൈത ബോധത്തിന്റെ താല്പര്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടെ സംസ്കാരം, ഒരു സംസ്കാരമുണ്ട്, വിക്ഷേപ സംസ്കാരമുണ്ട്, ഈ തരത്തിലെല്ലാമുള്ള വളരെ ക്ലിഷ്ടമായ പ്രക്രിയയിലൂടെ പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ശരി, ഇങ്ങനെ ഒരു പ്രക്രിയ അംഗീകരിച്ചാലോ? ആചാര്യന്മാർ പറയുകയല്ലേ, ഇങ്ങനെ ഒരു പ്രക്രിയ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉള്ള ദോഷമുണ്ട്. ഇങ്ങനെ പ്രക്രിയ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉപദേശം കൊണ്ടൊന്നും ജ്ഞാനം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ പിന്നെ സമാധി പരിശീലിച്ച് പറയുന്ന വാസനാനാശം, സംസ്കാരനാശം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് ഏതൊരവസ്ഥയിൽ അവിടെ സാധ്യമാകും. വിവേകഗ്രഹണം എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കത്തില്ല. അത് ഭാഷകാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തത്വശ്രവണത്തിൽ നിന്നും ആണ് വിവേകഗ്രഹണം ഉണ്ടാവേണ്ടത്. അതിന് വേറെ ഉപായങ്ങളൊന്നുമില്ല. പിന്നെ ഈ സമാധിയിലൂടെ പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പോയി നോക്കുക എന്നേ പറയാനുള്ളൂ. എന്തായാലും എഴുതിയിട്ടുള്ളവരാരും പോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. എന്താണ്? ഇവർക്ക് എഴുത്തൊഴിഞ്ഞിട്ട് സമയം കിട്ടിയിട്ടില്ല പിന്നെയല്ലേ പോകാൻ. ഇവരെല്ലാം ജീവിതകാലം മുഴുവൻ എഴുതിക്കൊണ്ടിരുന്നവരാണ്, അല്ലെങ്കിൽ ഇത്രയും കനപ്പെട്ട പുസ്തകങ്ങൾ എഴുതാൻ പറ്റില്ല. ഈ സമാധിയെക്കുറിച്ച് വർണ്ണിക്കുന്നവരാരും, എന്തായാലും സമാധി ഉണ്ടാവണമെങ്കിൽ എഴുത്ത് നിർത്തിയേ പറ്റും, ഒരു സംശയമില്ല. മനസ്സിനൊരു വിശ്രമം വേണ്ടേ? അതല്ലേ സമാധി ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എഴുതിക്കൊണ്ടിരുന്ന സമാധി ഉണ്ടാകില്ല, പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരുന്ന സമാധി ഉണ്ടാകത്തില്ല, പറ്റില്ല. പിന്നെ ഏതിനും സമാധി എന്ന് പറയാം, ഏതിനും ഏകാഗ്രത ഉണ്ടെങ്കിൽ അതിന് സമാധി എന്ന് പറയാം, അത് വേറെ കാര്യം. നമ്മളൊരു കാര്യം ഏകാഗ്രമായി ചെയ്താൽ സമാധിയാണ്. മറിച്ച് യോഗശാസ്ത്ര വിധിപ്രകാരം പ്രാപിക്കേണ്ടതായ സമാധി എഴുത്തുകാർക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ വെറുതെ ആൾക്കാർ തട്ടിവിടും, എനിക്ക് സമാധിയുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ അന്ധക്കരണം, ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ യോഗശാസ്ത്ര വിധിപ്രകാരം അഭ്യാസത്തിലൂടെ നേടേണ്ട സമാധി സംഭവിക്കത്തില്ല, ഉറപ്പ്. പിന്നെ സമാധി പോലെ ചിലതൊക്കെ സംഭവിക്കും, അത് സമാധി പോലെ, സമാധി രൂപം ഇവ രൂപമസ്യ ഈ ഇവിടെ വ്യാഖ്യാനിച്ച പോലെ അത് സമാധിയല്ല. നമുക്കാകെ സമാധിക്ക് പ്രമാണമായിട്ടുള്ള ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിന് വിരുദ്ധമായി തീരും ഈ പറയുന്ന തരത്തിലൊരു സമാധി അംഗീകരിച്ചു. അതാണ് ഈ സംസ്കാരത്തെ മറ്റും സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകേണ്ടി വരും. മറിച്ച് ഭാഷകാരം പറയുന്ന രീതിയിലാണെങ്കിലോ, ഇവിടെ ഈ ജാഗ്രതയിൽ തന്നെ, ഈ തത്വശ്രവണത്തിൽ തന്നെ ഒരുവന് തത്വഗ്രഹണം ഉണ്ടാകും. സുഷുപ്തിയിലെ തത്വ അഗ്രഹണത്തിന് പകരം ഇവിടെ ജാഗ്രതയിൽ തത്വഗ്രഹണം ഉണ്ടാകും. അവിടെ എന്താണ് അന്യതാഗ്രഹണം? ആ അന്യതാഗ്രഹണത്തിന്റെ അടിസ്ഥാനമാണ് ദേഹാത്മബുദ്ധി. ഈ ദേഹാത്മബുദ്ധിക്ക് തത്വഗ്രഹണം കൊണ്ട് ബാധ സംഭവിക്കുന്നു. അവനെ സംബന്ധിച്ച് പറയാൻ എന്താണ്? അവൻ സംസാര നിവർത്തനായിരിക്കുന്നു, അവനെയാണ് തുര്യൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്.